بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. قال المصنف أبو زكريا يحيى بن شرف النووي رحمة الله عليه: سعدت مغفرة الله سبحانه وتعالى أن أنس رضي الله عنه قال: سمعت رسول الله صلى الله عليه وآله وسلم يقول: قال الله تعالى: يا ابن آدم، إنك ما دعوتني ورجوتني غفرت لك على ما كان منك ولا أبالي. يا ابن آدم، لو بلغت ذنوبك أنان السماء ثم استغفرتني غفرت لك. يا ابن آدم، إنك لو أتيتني بقراب الأرض خطايا ثم لكيتني لا تشرك بي شيئا لأتيتك بقرابها مغفرة. رواه الترمذي. إمام ترمذي أدهتين دي جامع الكندوان أنس بن مالك رضي الله عنه ريبورت شيئنا ورد پردان پتور حديث آن إذ رسول الله سماعت انجل بريان: يا ابن آدم، منشري منشي بطرا الله اللي رسول الله سماعت انجل نميدن شيئنا قدسي آي حديث انجل لانه دو پردند. അതുകൊണ്ടാണ് ആ രൂപത്തിലുള്ള പദപ്രയോഗങ്ങൾ. അള്ളാഹു പറയാൻ, നബിസ്വല്ലാസ്മാതങ്ങൾ പറയുന്നത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അള്ളാഹു തആല പറയാൻ, ഖാല അല്ലാഹു തആല: യബ്ന ആദം, ഇന്നകമാ ദഅഉതനി വറജൗതനി, മനുഷ്യരെ അല്ലെങ്കിൽ മനുഷ്യപുത്ര, ഇന്നകമാ ദഅഉതനി വറജൗതനി, നീ എന്നോട് പ്രാർത്ഥിക്കുകയും എന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നിടത്തോളം, ഗഫർത്തു ലക അലാ മാ കാന മിൻക വലാ ഉബാലി, നിന്റെ തെറ്റുകൾ ഞാൻ പുറത്തു തരും, ഞാനത് മുഖവിലക്കെടുക്കുകയില്ല. യബ്ന ആദം, മനുഷ്യപുത്ര, ലൗ ബലഗത ദുനൂബു കാനാന സമ, നീ ചെയ്ത തെറ്റുകൾ മാനം മുട്ട ഉയർന്നു നിന്നാലും, സുമസ്തഗ്ഫർതനി, പിന്നീട് നീ എന്നോട് ഇസ്തിഗ്ഫാറിനെ ചോദിച്ചാൽ, പൊറുക്കലിനെ തേടിയാൽ, ഗഫർത്തു ലക്ക, നിനക്ക് ഞാൻ പുറത്തു നൽകാം. യബ്ന ആദം, മനുഷ്യപുത്ര, ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർദി ഖതായ, നീ ഭൂമി നിറയെ തെറ്റുകളുമായി എന്നെ സമീപിച്ചാലും എന്റെ അടുക്കൽ വന്നാലും, സുമ്മ ലക്കീതനി, നീ എന്നെ കണ്ടുമുട്ടുന്നത്, യാതു ശരിക്കു ബീഷയ, എന്നിൽ യാതൊന്നും പങ്കുചേർക്കാത്ത നിലയിലാണെങ്കിൽ, ലാതൈതുക ബിഖുറാബിഹ മഗ്ഫിറ, അത്രയും നിറയെ മഗ്ഫിറത്തുമായി ഞാൻ നിന്നെ കണ്ടുമുട്ടും. അള്ളാഹു അക്ബർ. അള്ളാഹുവിന്റെ വിശാലമായ ഔദാര്യത്തിന്റെ കവാടം നമ്മൾക്ക് മുമ്പിൽ തുറന്നതാണ് നബിസ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നത്, അള്ളാഹുവിന്റെ കൽപ്പനയിലൂടെ. എന്താണ് പറയുന്നത്? യബ്ന ആദം, മനുഷ്യരെ. യബ്ന ആദം എന്ന് പറഞ്ഞാൽ ഇൻസാൻ എന്നതിന് സാധാരണ പറയുന്നതാണ്. ആദമിന്റെ പുത്ര എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ആദമികളാണ്, മനുഷ്യരാണ്, മനുഷ്യ മക്കളെ. ഇന്നക്കമാ ദഅഉതനി വറജൗതനി, നീ എന്നെ പ്രതീക്ഷിക്കുകയും എന്നോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം, ഗഫർത്തുലക്ക, ഞാൻ നിനക്ക് പുറത്തു തരാം നിന്റെ എല്ലാ തെറ്റുകളും. വലാ ഉബാലി, ഞാൻ അതൊരു വിഷയമാക്കുകയില്ല. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ മുഴുവൻ അള്ളാഹു പുറത്തു തരും. അങ്ങനെ ഒരു തെറ്റു ചെയ്തവരാണ് നീ എന്ന രൂപത്തിൽ അള്ളാഹു നമ്മെ നോക്കുകയില്ല. അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. എങ്ങനെയുണ്ടായിരിക്കെ ഇന്നക്കമാ ദഅഉതനി വറജൗതനി, രണ്ട് കാര്യം അവിടെ പറഞ്ഞിരിക്കുകയാണ്. അതിന് നീ ചെയ്യേണ്ടത്, നീ എന്നോട് ദുആ ചെയ്യണം, നീ എന്നെ പ്രതീക്ഷിക്കണം. ആ രണ്ട് നിബന്ധനയോട് കൂടിയാണ്. അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് പ്രതീക്ഷിക്കുകയും അള്ളാഹുവിൽ നിന്നുള്ള തൗബ പ്രതീക്ഷിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. അപ്പോഴാണ് അള്ളാഹു ചെയ്തുതരിക. മൂന്നാമത്തെ ഒരു നിബന്ധന കൂടി ഇവിടെ പറയുന്നുണ്ട്. അത് തുമ്മ ലഖീ തനി ലാ തുശ്രിക്കു ബി ശൈഅ, നീ ശിർക്ക് ചെയ്യാതെയായിരിക്കണം വരേണ്ടത്. അപ്പൊ മൂന്ന് നിബന്ധനകളോട് കൂടിയാണ് ഈ പറഞ്ഞ മഗ്ഫിറത്ത് നമ്മൾക്ക് മുമ്പിൽ തുറക്കപ്പെടുക. ഒന്ന്, അള്ളാഹു. രണ്ട്, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം. മൂന്ന്, അള്ളാഹുവിൽ പങ്കുചേർക്കാൻ പാടില്ല. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയോ അള്ളാഹു അല്ലാത്തവർക്ക് മുമ്പിൽ നമ്മളുടെ സങ്കടങ്ങൾ ബോധിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അത് ശിർക്കാണ്. അപ്പൊ ശിർക്ക് ചെയ്യാത്തവരായി അള്ളാഹു എനിക്ക് പുറത്തു തരുമെന്ന പ്രതീക്ഷയോടുകൂടി നീ എന്നോട് പ്രാർത്ഥിച്ചാൽ നിനക്ക് ഞാൻ പുറത്തു തരാം എന്ന് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. ഇത് അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. എന്താണ് പൊറുക്കുക എന്ന് പറഞ്ഞാൽ, തെറ്റുകൾ പുറത്തുനിന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നാമതായി അതിന്റെ പേരിൽ ശിക്ഷയുണ്ടാവില്ല ആഖിറത്തില്, അതിന്റെ പേരിൽ ആക്ഷേപം ഉണ്ടാവില്ല. മൂന്നാമതായി മഹ്ശറ വൻസഭയിൽ വെച്ച് ആദനബി അലൈഹി സ്വലാം മുതൽ അന്ത്യം വരെയുള്ള മുഴുവൻ മനുഷ്യന്മാരും അതേപോലെ തന്നെ മലായിക്കത്തുകളും ഒരുമിച്ച് കൂടുന്ന ആ സദസ്സിൽ വെച്ച് അള്ളാഹു അയാളെ അപമാനിക്കുകയില്ല, അത് അള്ളാഹു മറച്ചു വെക്കും. ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അതിന്റെ പേരിൽ ആക്ഷേപമല്ല, അതിന്റെ പേരിൽ കുറ്റമല്ല. ആ സംഗതി പറഞ്ഞുകൊണ്ട് അവിടെ അപമാനിക്കപ്പെടൂല അള്ളാഹു അക്ബർ. അതിൽ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, അള്ളാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്ത് പ്രതീക്ഷിക്കുക. നമ്മള് ഈ ദൂരങ്ങൾ കടന്നു പോകുന്നത് അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് പ്രതീക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലാണ്. ഒന്ന്, നമ്മൾ വിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. രണ്ടാമത്തേത്, നമ്മളിപ്പോൾ ഒരു മാസത്തിലേറെയായി ലോകത്തിനെ പിടികൂടിയിട്ടുള്ള ഒരു മഹാമാരിയിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി പരക്കം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന് നമ്മൾക്ക് പ്രതീക്ഷിക്കാനുള്ളത് ഇതിന്റെ സിട്ടാവായ റബ്ബിന് മാത്രമാണ്. വേറെ ഒരു ശക്തിയെക്കൊണ്ടോ ഒരു വ്യവസ്ഥയെക്കൊണ്ടോ അതിൽ നിന്ന് നമ്മെ മോചിപ്പിക്കാൻ സാധ്യമല്ല എന്ന് നാൾക്ക് നാൾ തെളിഞ്ഞു വരികയാണ്. നമുക്ക് റഹ്മാനായ റബ്ബിലേക്ക് കൈയുയർത്താം, റബ്ബിനോട് പ്രാർത്ഥിക്കാം, റബ്ബിൽ നിന്ന് പ്രതീക്ഷിക്കാം അള്ളാഹുവേ ഈ ദുരിതത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും വരാനുള്ള പുണ്യദിനങ്ങളിൽ ഞങ്ങളെ ജീവിപ്പിക്കുകയും ആ ദിവസങ്ങളിൽ നോമ്പും അതേപോലെ തന്നെ തറാവീഹും മറ്റ് ഇബാദത്തുകളും ഒക്കെ നിർവഹിക്കുവാനും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ അനുഗ്രഹവും തോഫീക്കും നൽകുമാറാകണേ നാഥ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നിട്ട് ദർശനാസി മാതങ്ങൾ പറയാണ്, യബ്നു ആദം ലൗ ബലഗത്ത് ദുനൂബുക അനാനസ്സമ, മാനം മുട്ട നിന്റെ തെറ്റുകൾ എത്തിയാലും നിന്റെ കുറ്റങ്ങൾ അനാനസ്സമ എന്ന് പറഞ്ഞാൽ ആകാശമാണെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അതല്ല, ആകാശത്തുള്ള മഴക്കാറുകൾ മേഘങ്ങളാണെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അത്ര വരെ ഒരാൾ തെറ്റ് ചെയ്യുക, അപ്പൊ എത്ര ഉണ്ടാവും അയാളുടെ തെറ്റുകൾ? അങ്ങനെ തെറ്റുകളുടെ കൂമ്പാരങ്ങൾ ഉണ്ടായാലും സുമ്മസ്തഫർത്തനി, പിന്നെ നീ എന്നോട് പൊറുക്കലിനെ തേടിയാൽ ഗഫർത്തു ലക്ക, ഞാൻ നിനക്ക് പുറത്തു തരാം, വല ഉപാരി, ഞാനത് വിഷയാക്കൂല, ഞാനത് പരിഗണിക്കൂല എന്ന് അള്ളാഹു താല പറയാൻ വേറെ ഹദീസ് കാണാൻ പറ്റും. അള്ളാഹു രാത്രി കൈതീട്ടിക്കൊണ്ട് ചോദിക്കുമത്രേ, ആരുണ്ട് എന്നോട് ചോദിക്കുന്നവൻ? ഇന്നലെ രാത്രി തെറ്റു ചെയ്ത മനുഷ്യരെ എന്നോട് പറയൂ, ഞാൻ പുറത്തു തരാം. പകലായ അള്ളാഹു ചോദിക്കുകയാണ്, വൈകുന്നേരമായാൽ, പ്രഭാതമായാൽ അള്ളാഹു ചോദിക്കുകയാണ്, ആരുണ്ട് എന്നോട് പശ്ചാത്താപിക്കുന്നവർ? ഞാൻ പുറത്തു തരാം. ഞാൻ നിങ്ങളുടെ തെറ്റുകള് വിഷയമാക്കുകയില്ല, ഗൗരവമായി കാണുകയില്ല നിങ്ങളുടെ ഏത് തെറ്റുകളും എന്ന് അള്ളാഹു തആല വാഗ്ദാനം ചെയ്തിട്ട് മനുഷ്യരിൽ കുറെ ആളുകൾ അള്ളാഹു അല്ലാത്ത ശക്തികളിലേക്കും വ്യക്തികളിലേക്കും ശവകുടീരങ്ങളിലേക്കും മഗ്ഫിറത്ത് അന്വേഷിച്ചുകൊണ്ട് പോവാൻ എത്ര വലിയ ധിക്കാരമാണ് അവർ കാണിക്കുന്നത്. റബ്ബുൽ ആലമീനായ റബ്ബ് പറയാൻ, ഞാനിതാ നിങ്ങളെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നു, നിങ്ങൾ എന്നോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കൂ എന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ മുന്നിൽ ക്യൂ നിൽക്കാതെ, അങ്ങനെ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല, ആർക്കും നേർക്ക് നേരെ ഒരേ ആ സെക്കൻഡിൽ തന്നെ പറയാം അല്ലെ, അള്ളാഹുവിന്റെ മുന്നിൽ ലൈനില്ലല്ലോ, സൃഷ്ടികളുടെ മുമ്പിലാണല്ലോ ക്യൂ ഉള്ളത്. എന്നിട്ട് ഒന്നും ഉടമപ്പെടുത്താത്ത, നമ്മളെ സൃഷ്ടിക്കാത്ത, നമ്മൾക്ക് അന്നം നൽകാത്ത, നമ്മൾ പറയുന്നത് മനസ്സിലാകാത്ത, നമ്മൾക്ക് എന്തെങ്കിലും നൽകാൻ കഴിവില്ലാത്ത അള്ളാഹുവിന്റെ ദുർബലരായ മഖ്ലൂക്കുകളെ തേടി അലയുന്ന മനുഷ്യരെ നിങ്ങൾ ഏറ്റവും വലിയ ധിക്കാരികളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും, അതുകൊണ്ടാണ് ഇന്ന ശിർക്കല ദുൽമുൻ അദീം എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത്. ശിർക്ക് ഏറ്റവും വലിയ പാപമാണെന്ന് പറയാൻ കാരണം അതാണ്. നമ്മൾ ആളുകളെ വിളിക്കാൻ വിചാരിച്ചോളൂ, നമ്മളുടെ ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു മനുഷ്യരെ നമ്മൾ വിളിക്കാൻ, നമ്മളുടെ മക്കളെയോ നമ്മളുടെ ജോലിക്കാരെയോ, ഇതാ നീ ഇത് പിടിച്ചോ എന്ന് പറഞ്ഞ് നമ്മൾ കൈനീട്ടാണ്. ആ സമയത്ത് അത് തിരിഞ്ഞു നോക്കാതെ, അത് ഗൗനിക്കാതെ നമ്മളെ അവഗണിച്ചുകൊണ്ട് അയാൾ വേറൊരു സ്ഥലത്ത് പോയി യാചിക്കുന്നത് നമ്മൾ കാണുകയാണ്. നമ്മൾ ഔദാര്യമായി നൽകുന്നത് വാങ്ങാതെ നമ്മളുടെ മക്കൾ വേറൊരാളുടെ മുന്നിൽ പോയി യാചിക്കുന്നത് കണ്ടാൽ ഒരു പിതാവിന്റെ മനോവിഷം എത്രയായിരിക്കും? ഇവിടെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ വിഷമമൊന്നും ഉണ്ടാവില്ല. നമ്മൾ പ്രവർത്തിച്ച ആ ധിക്കാരത്തിന് അള്ളാഹുവിന്റെ അടുത്ത് ശിക്ഷ ഉണ്ടാവും. അതാണ് ശിർക്ക് ചെയ്ത ആൾക്ക് അള്ളാഹു നരകം സ്ഥായിയായി നൽകുമെന്ന് പറയുന്നത്. ഇന്നഹു മൻ യുശ്രിക്കു ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുന്ന നാർ വമാലിദ്ദാലിമീന മിൻ അൻസാർ. ഇവിടെയൊക്കെ ശിർക്ക് ചെയ്തവർക്ക് അള്ളാഹു സ്വർഗം നിഷിദ്ധമാക്കും, നരകം അവർക്ക് സ്ഥായിയാക്കും, അക്രമികൾക്ക് ഒരു സഹായിയെ നീ കണ്ടെത്തുകയില്ല എന്നാണ്. എന്താത്ര വലിയ അക്രമം ചെയ്തത്? ഈ അക്രമം തന്നെ. സർവ്വലോക രക്ഷിതാവായ അന്നം നൽകുന്ന നാഥന്റെ മുന്നിൽ നിന്ന് കൈ പിൻവലിച്ച് അവർ വേറെ സൃഷ്ടികളിലേക്ക് പോകാന്നുള്ള ഗുരുതരമായ പാതകാണ് അവർ ചെയ്തത്. അതുകൊണ്ടാണ് ഇവിടെ തുടർന്ന് പറയുന്നത്, ചില ആളുകളുണ്ട് അള്ളാഹുവിനോട് പറയും, ഒരാഴ്ച അള്ളാഹിനോട് പറയും, അടുത്ത ആഴ്ച അള്ളാഹിന്റെ പടപ്പുകാടത്തേക്ക് പോകും, ഒരാഴ്ച പള്ളിയിൽ പോകും, ഒരാഴ്ച വേറെന്തെങ്കിലും സ്ഥലത്തേക്ക് പോകും. അതല്ലെങ്കിൽ ഒരു ദുആയിൽ തന്നെ കുറച്ചു നേരം അള്ളാഹിനോട് പറയും, അത് കഴിഞ്ഞു, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അള്ളാഹിന്റെ മഖ്ലൂക്കുകളോട് പറയും, എന്നിട്ട് പിന്നെ അള്ളാഹിന്റെ മഖ്ലൂക്കുകളുടെ പേര് പറഞ്ഞിട്ട് അള്ളാഹിനെ മിരട്ടാൻ നോക്കും, അള്ളാഹിനെ പേടിപ്പിക്കാൻ നോക്കുക, അള്ളാഹിന്റെ ചെറിയ സൃഷ്ടികളുടെ പേര് പറഞ്ഞിട്ട്. അള്ളാഹുവിന് ഈ മഖ്ലൂക്കുകളും ഈ പ്രപഞ്ചമൊക്കെ എന്താ, ഒന്നുമല്ല. എന്നിട്ട് അവരുടെ പേരെടുത്ത് പറഞ്ഞിട്ട് ഇതാ ഇന്ന ആൾക്കാരെയൊക്കെ പേര് എനിക്കറിയാം, നമുക്ക് അവരെ അറിയായിരിക്കാം, പക്ഷെ അവർക്ക് നമ്മളറിയും, അറിയാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെയുള്ള ലോകത്തുള്ള മുഴുവൻ ഔലിയാക്കൾക്കും നമ്മളെ പരിചയം ഉണ്ടോ? ഇല്ല. നമ്മൾക്ക് അവരുടെ പേര് കേട്ട് പരിചയമുണ്ട്, അവരെ സംബന്ധിച്ച് അറിഞ്ഞേക്കാം. എന്നിട്ട് നമ്മൾ അതാരോട് പറയാണ്, എനിക്ക് ഇന്ന ആൾക്കാരൊക്കെ പരിചയമുണ്ട്, അതുകൊണ്ട് എനിക്ക് പുറത്തു വരണം എന്ന്. ഒരു രസമുണ്ട് എന്നെ പരിചയമുണ്ട് എന്ന് പറഞ്ഞാൽ അത് അന്നാരത്ത് നടക്കൊന്നുമില്ല. എന്തല്ലതി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അവിടെ വാ തുറക്കാൻ ഒരാളും ഉണ്ടാവില്ല. എന്നിട്ട് അള്ളാഹുവിനെ പേടിപ്പിക്കാൻ നോക്കുക ചില ആൾക്കാര്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്തിൽ പ്രതീക്ഷ വെക്കുകയും അള്ളാഹുവിനോട് ചോദിക്കുകയും അള്ളാഹുവിലേക്ക് മടങ്ങുകയും ചെയ്യുക, അതോടൊപ്പം ശിർക്ക് ചെയ്യാതിരിക്കുക എന്ന ഉപദേശമാണ് അവസാനമായി ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ കിതാബിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഹദീസ് ഗ്രന്ഥമാവട്ടെ, അദ്ദേഹത്തിന്റെ മറ്റേത് ഗ്രന്ഥമാവട്ടെ, അല്ലദ്ക്കാർ ഉൾപ്പെടെയുള്ള പ്രാർത്ഥനയുടെയും ദിക്രികളുടെയും കിതാബുണ്ട്, വേറെയും ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇമാം ഓർമ്മകൾക്കുണ്ട്. അതിലൊന്നും അള്ളാഹു അല്ലാത്തവരോടുള്ള ഒരു ദുആ അദ്ദേഹം ഉദ്ധരിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല. ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ എഴുതി തുടങ്ങുമ്പോൾ അതിന്റെ തുടക്കത്തിൽ ബിസ്മിയും ഹംദും സലാത്തും ചൊല്ലിയാണ് തുടങ്ങിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ മിക്ക ഗ്രന്ഥങ്ങളും. പണ്ഡിതന്മാരുടെയൊക്കെ ശൈലി അനുസരിച്ച് ആ തുടക്കത്തിൽ അള്ളാഹുവിനോടുള്ള സഹായം തേടിക്കൊണ്ടാണ് അവരൊക്കെ ഗ്രന്ഥങ്ങൾ രചിക്കാറുള്ളത്. ആ സ്ഥലത്ത് എവിടെയെങ്കിലും അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ഉലമാക്കളോടോ പ്രവാചകന്മാരോടോ ഔലിയാക്കന്മാരോടോ ഉള്ള സഹായം അവർ തേടുന്നില്ല. ഗ്രന്ഥങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ ഹംദും സലാത്തും ചൊല്ലിയാണ് കിതാബ് അവസാനിപ്പിക്കാറുള്ളത്. അവിടെയും ഈ കിതാബ് പൂർത്തിയാക്കിയത് അള്ളാഹു എന്നിന്റെ ഔദാര്യം കൊണ്ടാണ് എന്ന് പറയുകയല്ലാതെ ഏതെങ്കിലും ഔലിയാക്കന്മാരുടെയോ അമ്പിയാക്കളുടെയോ സഹായം കൊണ്ടാണ് ഈ കിതാബ് പൂർത്തിയാക്കിയത് എന്ന് ഇമാം നവവി പറഞ്ഞിട്ടില്ല. പ്രതിപാദനന്മാരായ ഒരു ഇമാമും അങ്ങനെ എഴുതിയിട്ടില്ല. അവിടെ കിതാബിന്റെ ഉള്ളിൽ ക്രോഡീകരിച്ച ഒരു വിഷയത്തിലും അങ്ങനെ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുക, അള്ളാഹുവിനോട് ചോദിക്കുക, അവരിലൊന്നും ശിർക്ക് ചെയ്യാതിരിക്കുക എന്നാണ് ഇമാം നവവിക്ക് നമ്മളോട് ഈ കൊച്ചു പുസ്തകത്തിൽ പറയാനുള്ള ഉപദേശമെന്ന് അദ്ദേഹം ഈ ഹദീസ് അവസാനം കൊടുത്തുകൊണ്ട് പറഞ്ഞിരിക്കുക. ഇതിൽ കൊടുത്ത 42 ഹദീസുകളും നമ്മൾ പഠിക്കുകയുണ്ടായി. ഇസ്ലാം ദീനിന്റെ മുഴുവൻ വശങ്ങളും ഉൾക്കൊള്ളുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ആദ്യമായി നിയ്യത്തിന്റെ കാര്യം പറഞ്ഞു, പിന്നീട് ഇസ്ലാം കാര്യം ഇമാം കാര്യം പറഞ്ഞു, പിന്നീട് പുണ്യകർമ്മങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു, അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളെ സമീപിക്കുന്നതിനെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകി, പുണ്യങ്ങൾ ഒന്നു കഴിയാത്തവർക്ക് മറ്റൊന്ന് എന്ന തരത്തിൽ ഒരുപാട് പുണ്യത്തിന്റെ വാതിലുകളുള്ളതായി നമ്മെ അറിയിക്കുന്ന ഹദീസുകൾ അദ്ദേഹം വായിച്ചു അല്ലേ. പുണ്യം എന്ന് പറയുന്നത് വഴിയിൽ നിന്നൊരു ഉപദ്രവം നീക്കുന്നത് പോലും പുണ്യമാണെന്ന് പഠിപ്പിച്ച ഹദീസ് പറയുകയുണ്ടായി. ആളുകൾക്കൊക്കെ നന്മ വിചാരിച്ചാൽ മതി, പുണ്യം ലഭിക്കും, ഒന്നും പ്രവർത്തിക്കേണ്ടതില്ല, ഒരു കാശിന് ചെലവില്ല, വേറപ്പ് പൊടിയേണ്ടതില്ല, എല്ലാ മനുഷ്യർക്കും നന്മയുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നത് പോലും പുണ്യാണ്. അതേപോലെ തന്നെ പാപവും അങ്ങനെ കടന്നുകൂടാം എന്ന കാര്യം അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഹദീസിലൂടെ. അവസാനമായി പറയുന്നത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹുവിൽ പ്രതീക്ഷിക്കുക, ഒന്നും ശിർക്ക് ചെയ്യാതിരിക്കുക. എന്നാൽ മനുഷ്യ, നീ എത്ര വലിയ തെറ്റ് ചെയ്താലും ആ തെറ്റിന്റെ ഉയരം ആകാശം മുട്ട ഉയർന്നു നിന്നാലും നീ അള്ളാഹുവിനെ കാണുന്നത് എന്റെ റബ്ബ് എന്നോട് പൊറുക്കും, അതുകൊണ്ട് ഞാൻ ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടാണ് റബ്ബിലേക്ക് ചെല്ലുന്നതെങ്കിൽ, ശിർക്ക് ചെയ്യാതെയാണ് നീ അവിടെ എത്തുന്നതെങ്കിൽ, ലാത്തൈതുക്കബി ഖുറാബിഹ മൗഫിറ, ഭൂമി നിറയെ തെറ്റുമായി അത്ര പശ്ചാത്തപവുമായി അള്ളാഹു നിന്നെ സ്വീകരിക്കും എന്ന് അള്ളാഹുത്താലയോടെ നമ്മളെ അറിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ നമുക്ക് പ്രത്യാശ അർപ്പിക്കാം, പ്രതീക്ഷിക്കാം, നമ്മൾക്ക് രാഫിയായ എൽവ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ വാതിലുകൾ അതനുസരിച്ച് അമൽ ചെയ്യുവാനും അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.